അത് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് ഇന്ന ശാസ്ത്രം പറയുന്ന ഒരു രീതി. അതിങ്ങനെയല്ല. പിന്നെ പരിണാമ സിദ്ധാന്തം, ജീവപരിണാമത്തെ കുറിച്ച് ഇന്നത്തെ ശാസ്ത്രം പറയുന്നു, അതും ഇവിടെ വരുന്നില്ല. രണ്ടു കാര്യങ്ങളും ഇവിടെ വരുന്നില്ല. അത്തരം സിദ്ധാന്തങ്ങൾക്കൊന്നും എതിരായി അല്ല ഇവിടെ പറയുന്നു. കാരണം ഈ പറയുന്നൊന്നും അത്തരം സിദ്ധാന്തങ്ങൾക്കനുസരിച്ചല്ല പറയുന്നു, അതിനെതിരല്ല. അർക്കാത് യഥാക്രമം വിശ്വം തഥാ ന ഏവ. അർക്കാത് യഥാക്രമം വിശ്വം, വിശ്വം അർക്കാത് യഥാക്രമം ഭവതി ഇത്യുച്യതേ തഥാ ന ഏവ. അങ്ങനെ അല്ല തന്നെ, യഥാക്രമം ഇവിടെ സൃഷ്ടി സംഭവിക്കുന്നില്ല. ഏതൊരു നീതിന്ന് മനസ്സിലാക്കേണ്ടത്, അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ക്രമപ്രകാരം ഒരു സൃഷ്ടി ഇല്ല. ജഗത് സൃഷ്ടി, വിശ്വ സൃഷ്ടി എന്ന് പറയുന്നത് ക്രമമായി സംഭവിക്കുന്ന ഒന്നല്ല എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ബാക്കി അർക്കൺ വിശ്വം ഇതൊന്നും വ്യക്തമല്ല ഇന്നത്തെ രീതി. നമുക്കറിയത്തില്ല എന്ന് പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല. സൃഷ്ടിക്രമമല്ല എന്ന് പറയുന്നത് വ്യക്തമാണ്. ഇത് പഴയ കാലത്തെ ഉള്ള ഒരു അഭിപ്രായം. പഴയ കാലത്തും ഈ അദ്വൈതികളിൽ സൃഷ്ടിക്രമമായി സംഭവിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവര് സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഈശ്വരൻ നിന്ന് സൃഷ്ടി ക്രമമായി സംഭവിക്കുന്നു, അത് ഉണ്ടായിരുന്നു. സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ അത് പിന്നെ സൃഷ്ടി സത്യമല്ല എന്നെല്ലാം പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നു. എന്നാലും വേദത്തിനും മറ്റും അങ്ങനെ പറയുന്നുണ്ട്, പരമാത്മാവിൽ നിന്നും ക്രമമായി. അത് അന്ന് അവര് ധരിച്ചിരുന്ന ഒരു ക്രമം ആകാശം പഞ്ചഭൂതങ്ങളുടെ ക്രമമാണ്. പിന്നെ ആ പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്ന് ഇന്ന് കാണുന്ന സ്ഥൂലഭൂതങ്ങളുണ്ടായി, അങ്ങനെ സൃഷ്ടിയുണ്ടായി. അങ്ങനെ അടിസ്ഥാനമായി അഞ്ച് ഭൂതങ്ങൾ സ്വീകരിക്കും. അത് സൂക്ഷ്മഭൂതങ്ങൾ. പിന്നെ ഈ കാണുന്നതെല്ലാം സ്ഥൂലഭൂതങ്ങൾ. ആ സ്ഥൂലഭൂതങ്ങളിൽ നിന്നും ഈ കണ്ട ലോകമെല്ലാം ഉണ്ടായി. ഇങ്ങനെ പറയുന്ന ഒരു പഴയ സിദ്ധാന്തമുണ്ട്. അതിന് ക്രമസൃഷ്ടി എന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്നത്. അർക്കം എന്ന് തുടങ്ങിയതും വിശ്വം എന്ന് പറയുന്നിടത്തുമാണ് നമുക്ക് വ്യക്തമാകാത്തത്, എനിക്ക് വ്യക്തമാകാത്തത്. ബാക്കി ശരിയാണ്. ആശയം ഇതാണ്, ക്രമമായാണോ സൃഷ്ടി സംഭവിക്കുന്നത് അല്ല, ഇതാണ് ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെങ്ങനെ സംഭവിക്കുന്നു യുഗപത്, അതാണ് പറയുന്നത്. ഇതം ഈ പ്രപഞ്ചം ആത്മനഃ ആത്മാവിൽ നിന്ന് സുസ്ഥിവീക്ഷയ തന്റെ തന്നെ വീക്ഷ കൊണ്ട്, വീക്ഷ എന്ന് വെച്ചാൽ സങ്കല്പം, തന്റെ തന്നെ സങ്കല്പം കൊണ്ട് സുപ്തേരിവ ഉറക്കത്തിൽ നിന്ന്, സുപ്തേഹെ ജാഗ്രതിവ എന്ന് ചേർത്തോണ്ട്, സുപ്തേഹെ ഇവ എന്ന് പറഞ്ഞാൽ സുപ്തേഹെ ജാഗ്രത, സുഷുപ്തയിൽ നിന്ന് ജാഗ്രത എന്നതുപോലെ യുഗപത് പ്രാദുരാസി, യുഗപത് ക്രിയാവിശേഷം, പ്രാദുരാസി പ്രാദുർഭവിച്ചു പ്രകടമായി. പ്രാദുസ് എന്ന് പറയുന്ന അവയം പ്രകടമാകുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അത് ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആസി എന്ന് പറയുന്ന ക്രിയ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോ പണ്ടെങ്ങോ ആണ്, ഇപ്പോഴെന്നു അല്ല, പണ്ടെന്നോ ആണ് എന്ന് കാണിക്കാനാണ് ആസി ഉപയോഗിച്ചത്. ഈ ലോകം പ്രകടമായി. എങ്ങനെ പ്രകടമായി? കർമ്മം എന്നുള്ളതിന് നേരെ വിപരീതമായി ഉപപത്ത്. യുഗപത്തായി പ്രകടമായി, ഒറ്റയടിക്ക് പ്രകടമായി. അപ്പൊ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് സുപ്തേഹേ ജാഗ്രത ജാഗ്രത എന്നുള്ള അധ്യാഹരിക്കും. സുഷുപ്തിയിൽ നിന്ന് എങ്ങനെയാണോ ജാഗ്രത പ്രകടമാകുന്നു, ഉറങ്ങിക്കിടങ്ങുന്നവനിൽ നിന്നും ഉണരുമ്പം ജാഗ്രത പ്രകടമാകാന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ച ഇന്ദ്രിയ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നു, പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. ക്രമമായിട്ടല്ല, ഏതെങ്കിലും ആദ്യം ആകാശം പിന്നെ വായു അങ്ങനെയൊന്നുമല്ല, ഒരേ സമയം തന്നെ അഞ്ചേന്ദ്രിയങ്ങളും അതിന്റെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു ഒറ്റയടി. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവൻ എല്ലാം. അവൻ ശബ്ദം കേൾക്കുന്നു, സ്പർശിക്കുന്നു, രൂപം രസം ഗന്ധം ഇത്രയും അറിഞ്ഞാൽ പഴയ കണക്കിൽ പ്രപഞ്ചത്തെ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ആത്മനഹ സുസ്യവീക്ഷയ അത് പ്രകടമായതെവിടെ നിന്ന്? ആത്മാനഹ തന്നിൽ നിന്ന് തന്നെ. ഇവിടെ താനെന്ന് പറയുമ്പോൾ ആത്മാ പരമാത്മാ, ഇവിടെ പരമാത്മാ ജീവാത്മാ എന്നുള്ള ഭേദമില്ലാതെ. ഈ കുപ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പരമാത്മാവും ജീവാത്മാവും അങ്ങനെ ഒരു ഭേദം പറയുന്നില്ല. ഒന്നവിടെ ആത്മനഹ എന്ന് പറഞ്ഞത് ജീവനിൽ നിന്നും അന്യമായ ഒരു ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് സൃഷ്ടിക്രമമായിട്ടാണ് പറയുന്നത്. ജീവൻ ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ചു എന്ന് പറയാൻ ജീവന് അതിനുള്ള ശേഷി, ജീവൻ അല്പജ്ഞനാണ്. അപ്പൊ ഇവിടെ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ? ഒറ്റയടി ഇങ്ങനെ അങ്ങ് പ്രകടമായി. അപ്പൊ അവിടെ ജീവനോ ആണോ സൃഷ്ടിച്ചത്, ഈശ്വരനാണോ സൃഷ്ടിച്ചത്, അങ്ങനെ ഒരു ഭേദമില്ലാത്ത ചൈതന്യം, അതാണ് ആത്മാവ്. ആത്മാവിൽ അത് പ്രകടമായി എന്നാ പറഞ്ഞു. ആത്മാവിൽ പ്രകടമായി, സൃഷ്ടിച്ചു എന്നും പറയുന്നില്ല. നമ്മൾ പുറകത്ത് നിന്ന് ഉണർന്നു നോക്കിയിട്ട് ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ പരമാത്മാ തത്വം, പക്ഷെ അവിടെ സൃഷ്ടി ഇല്ലാതിരുന്നിട്ട് സൃഷ്ടി ഉണ്ടായ കാര്യമാണ് പറയുന്നത്. അപ്പൊ പരമാത്മാവ് മാത്രമായിരുന്നിട്ടാണ് സൃഷ്ടി ഉണ്ടായത്. അപ്പൊ പരമാത്മാവ് മാത്രമായിരുന്നിട്ട് സൃഷ്ടി ഉണ്ടാവണമെങ്കിൽ പരമാത്മാവിനോടൊപ്പം മറ്റൊന്നുകൂടെ വേണം. അതാണ് തന്റെ സങ്കല്പം, സ്വസ്യവീക്ഷ തന്റെ സങ്കല്പം. ആ തന്റെ സങ്കല്പത്തെ തന്നെയാണ് നേരത്തെ എന്ത് പറഞ്ഞത്? സങ്കല്പമാത്രേണ സ്വസ്യമായ സ്വസ്യശക്തിരേവ, ഇതെല്ലാം ഒന്ന് തന്നെ. വീക്ഷ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാത്തിനും യോജിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അദ്വൈതത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഗുരു പറയുന്നു, അത്രേ ഉള്ളൂ. അദ്വൈതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിലവിൽ ക്രമമായാണ് സൃഷ്ടി സംഭവിച്ചത് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ അതങ്ങനെയല്ല, അത് ഇത്രേ പറയുന്നുള്ളൂ. അദ്വൈത സിദ്ധാന്തത്തെ പറഞ്ഞിരിക്കുകയാണ്. അത് ദർശനമാനയുടെ രചനയെ കുറിച്ച് അങ്ങനെ ഒരു കഥയും പറയുന്നുണ്ട്. ശരിയാണോന്നറിയത്തില്ല. ഒരു ശിഷ്യൻ ചോദിച്ചു അദ്വൈതത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ. ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എഴുതിയെന്നാണ്. എളുപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലളിതമായ ഭാഷയിൽ നിഷ്ടുപ്പ് ശ്ലോകത്തിൽ ലളിതമായ സംസ്കൃതത്തിൽ എഴുതി. ഭാഷയിലേ ഉള്ളു ലാളിത്യം, ആശയത്തിലല്ല. തന്റെ സങ്കല്പം കൊണ്ട്, അപ്പൊ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സങ്കല്പം തന്നെ സൃഷ്ടിയായി പ്രകടമായി. അത് ആദ്യം പറഞ്ഞ എന്താണ് സ്വപ്നവത് എന്ന് പറഞ്ഞാൽ അതും ഒരു സൃഷ്ടിയാണ്. അത് കേവലം സങ്കല്പം മാത്രമാണ്, കൽപ്പനകൾ മാത്രമാണ്. അപ്പൊ കൽപ്പനയും സൃഷ്ടിയും രണ്ടല്ല, കൽപ്പന തന്നെ. സ്വപ്നം എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്, അത് തന്നെ സൃഷ്ടി, സ്വപ്ന സൃഷ്ടി. അതുപോലെ ഇവിടെയും സങ്കല്പം തന്നെ സൃഷ്ടി. അത് ആത്മാ സങ്കല്പം എന്ന് പറയുന്നു. അത് ജീവൻ സങ്കല്പിച്ചു എന്ന് പറയാൻ പറ്റും. ജീവൻ അതിനുള്ള ശേഷി. അത് മാത്രമല്ല, ജീവൻ സങ്കല്പിച്ച് സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ ഓരോ ജീവനും ഓരോ തരത്തിൽ സങ്കല്പിക്കും. ജീവന്റെ സങ്കല്പത്തിനൊരു യാതൊരു നിയന്ത്രണവും ഇല്ലല്ലോ. ഇപ്പൊ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ഇപ്പൊ രാത്രിയാണെന്ന് സങ്കല്പിച്ചാൽ രാത്രിയാണ്, വേറൊരാളത് പകലാണെന്ന് സങ്കല്പിച്ചാൽ പകലാണ്. അപ്പൊ അതിന് വ്യവസ്ഥയില്ലാതെ. അപ്പൊ ജീവന്റെ സങ്കല്പമല്ല. പിന്നെ ആത്മസങ്കല്പം എന്ന് പറയാറില്ല. ആത്മതത്വം, ആത്മതത്വം അതിൽ ഉണ്ടായ ഒരു സങ്കല്പമാണ് എന്ന് പറയുന്ന അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയയാണ്. അദ്വൈത സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അദ്വൈതത്തെ സൃഷ്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ പല പ്രക്രിയകൾ പറയും. അതിലൊന്നാണ് ക്രമം സൃഷ്ടി എന്ന് പറയുന്നത്, മറ്റൊന്നാണ് യുഗപത്. ഒരേ സമയം സമ്പൂർണ്ണ സൃഷ്ടി എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയാണ്. അതിനൂടെ പറയുന്നു ഇതാണ് സിദ്ധാന്തമായിട്ട് ഗുരുവിടെ പറയുന്നു. പിന്നെ ഇത് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും വാസിഷ്ഠത്തിലും മറ്റും ഇതാവർത്തിച്ച് പറയുന്നുണ്ട്. വാസിഷ്ഠത്തിൽ രണ്ടും പറയും, ക്രമസൃഷ്ടിയെ കുറിച്ചും പറയും, യുഗപത് സൃഷ്ടിയെ കുറിച്ചും പറയും. ക്രമമായതെല്ലാം ഉണ്ടായെന്നും പറയും യുഗപത്. ആ രണ്ടു പക്ഷത്തിൽ ഗുരു ഇവിടെ സ്വീകരിച്ചത് യുഗപത് എന്നുള്ള ഇതാണ്. അത് യുഗപത് സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു സൗകര്യം, ഇത് അധ്യാരോപമാണ്, ഇത് കൽപ്പന മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് എന്താണ് പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു സത്യത്വമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിന് കൂടുതൽ സൗകര്യം യുഗപത് സൃഷ്ടിയാണ്. ക്രമമായി ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒന്നുണ്ട്, അതിങ്ങനെ മാറുന്നു, പരിണമിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലൊരു സത്യത്വം കൽപ്പിക്കേണ്ടി വരും. ഇത് സങ്കല്പം മാത്രമെന്ന് പറഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിന് ആ സങ്കല്പം അല്ലാതെ ഒരു സത്യത്വമില്ല. അതുകൊണ്ടാണ് അധ്യാരോപം വന്നപ്പോൾ ഗുരു അവിടെ ഇങ്ങനെ ഒരു പക്ഷം സ്വീകരിച്ചത്, ക്രമസൃഷ്ടിയെ നിഷേധിച്ചിട്ട്. സങ്കല്പം മാത്രം, ഇത് വെറും ഒരു കൽപ്പന മാത്രമാണ്, അല്ലാതെ സൃഷ്ടിയില്ല എന്ന് പറയുന്നു. എന്ന് പറയുന്ന ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചു. അപ്പൊ അധ്യാരോപത്തിന് വളരെ യോജിക്കുന്നതാണ്. കൽപ്പനയാണ്, കൽപ്പന അസത്യമാണ് എന്നുള്ള നിലയ്ക്ക്. ആത്മനഹ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് ആത്മാവെന്ന് പറഞ്ഞാൽ ഇത് താനാണോ സ്വസ്ഥ്യ, താൻ എന്ന് വെച്ചാൽ, താൻ എന്ന് വെച്ചാൽ എന്താണ്, ജീവനാണോ, അങ്ങനെയല്ല. ഇവിടെ ആത്മാവെന്ന് പറയുമ്പോൾ ജീവനാണെന്നോ പരമാത്മാവാണെന്നോ അല്ല, ആത്മതത്വം എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത പദ്ധതി പറയുന്നു, അത് തന്നെയാണ്, എന്താണ് ഇതെല്ലാം ആയിരിക്കുന്നത്, എന്താണോ ഒന്ന് എന്ന് പറയും. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാവരും അത് തന്നെ. അപ്പൊ ആ ഒന്നിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദമില്ല എന്ന് പറയുന്നത്. ശിവനായിരിക്കുന്നതും വിഷ്ണുവായിരിക്കുന്നതും എല്ലാം ആ ഒരു തത്വം തന്നെ, അതിൽ ഇങ്ങനെ സംഭവിച്ചു. ഉപനിഷത്തിലും മറ്റും പറയും, തദൈക്ഷത ബഹുസ്യം പ്രജായ, ആ പരമാത്മാവ് സങ്കല്പിച്ച് ഞാൻ പലതായി തീരട്ടെ. വീക്ഷ, ഈക്ഷണം, സങ്കല്പം, ഇതിനെക്കുറിച്ച് പറയും ഉപനിഷത്തിൽ പലയിടത്തും പറയുന്നു. അപ്പൊ സങ്കല്പിച്ചാൽ പിന്നെ ഒറ്റയടിക്കെല്ലാം നടക്കുമല്ലോ, ഇന്ദ്രജാല പോലെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ക്രമസൃഷ്ടി എന്ന് പറയുന്നത് വേദാന്തത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെ അങ്ങനെ ക്രമമായി ഉള്ള ഒരു സൃഷ്ടി. പക്ഷെ അത് മുഖ്യസിദ്ധാന്തമല്ല, മുഖ്യസിദ്ധാന്തം ഏകോപത സൃഷ്ടിയാണ്. മറ്റതും വേദാന്തത്തിലുള്ളത് തന്നെ, വേദങ്ങളിലുള്ളത് തന്നെ, ഉപനിഷത്തിൽ പറയുന്നത് തന്നെ. പക്ഷെ അതൊന്ന് മുഖ്യസിദ്ധാന്തം. മുഖ്യസിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? മുഖ്യമായ അദ്വൈത സിദ്ധാന്തം. അത് കൂടുതൽ ആവർത്തിച്ച് പറയുന്നത് വാസിഷ്ഠത്തിലാണ്. അപ്പോ മുമ്പ് എന്നോ ഉണ്ടായി എന്നാണ്, യുഗപത് എല്ലാം ഉണ്ടായി. എന്നാ ഉണ്ടായത്? അസീത് എന്നോ പറഞ്ഞു, ഭൂതകാലത്തിൽ എന്നോ സംഭവിച്ചെന്നാണ് സൃഷ്ടി. അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്നാ ഉണ്ടായത്? അനാദിയാണ്. അത് പറയാൻ ആർക്കും കഴിയത്തില്ല, അത് അനാദിയാണ്, അറിയില്ല എന്നത്. എന്നും അങ്ങനെ ഈ പ്രപഞ്ചം പ്രകടമായി. അങ്ങനെ ഒറ്റയടിക്ക് ഈ പ്രപഞ്ചം പ്രകടമാകുമ്പോൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ലോകം ഒറ്റയടിക്ക് നമുക്ക് അനുഭവപ്പെടാമെങ്കിൽ ഇതുപോലെ പ്രപഞ്ചം ഒറ്റയടിക്ക് പ്രകടമാകും. അതാണ് തത്വചിന്ത. ഇത് തത്വചിന്തയാണ്. അത് തത്വചിന്ത സംബന്ധിച്ചിടത്തോളം അതിനൊരു യുക്തി വേണം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോരാ, അതിന് എന്തെങ്കിലും ഒരു യുക്തി പറയും. അങ്ങനെ ഒറ്റയടിക്ക് ഒരു സൃഷ്ടി അത് സംഭവിക്കുന്നു. ഇവിടെ എന്താണ്? വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകും, അത് വളരുന്നു, വീണ്ടും വിത്ത്, വീണ്ടും. ഇങ്ങനെ കാര്യകാരണ ബദ്ധമായിട്ടാണ് ഇവിടെ സൃഷ്ടിയിലെല്ലാം കാണുന്നത്. ഉദാഹരണം പാത്രത്തെ ഉണ്ടാക്കുന്നു, മണ്ണ് വേണം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഭിന്ന കാലങ്ങളിലാണ് കാര്യകാരണങ്ങൾ നിൽക്കുന്നത്. കാര്യത്തിന്റെ മുമ്പ് പൂർവ്വകാലത്തിൽ കാരണം വേണം. കാരണങ്ങളെല്ലാം പൂർവ്വകാലത്ത് നിൽക്കണം. കാര്യകാലത്തിൽ നിൽക്കാം, പക്ഷെ പൂർവ്വകാലത്ത് വേണമെന്ന് നിർബന്ധമാണ് കാരണങ്ങളെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ക്രമമായിട്ട് സൃഷ്ടി സംഭവിക്കും. ആദ്യം കുലാലൻ, പാത്രം ഉണ്ടാക്കുന്നവൻ ജനിക്കണം, പിന്നെ അവൻ മണ്ണ് കൊണ്ടുവരണം, പിന്നെ പാത്രം ഉണ്ടാക്കണം. ക്രമമായിട്ടേ സംഭവിക്കും. യുഗപത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. കുലാലൻ എപ്പോഴാണോ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ തന്നെ മണ്ണ് അതേസമയം ഏകകാലത്തിൽ എന്നാണ്, പാത്രം എല്ലാം ഒരേ സമയത്തെല്ലാം സൃഷ്ടിക്കപ്പെടും. ഏതുപോലെ അതെങ്ങനെ മനസ്സിലാക്കാം? ഉറക്കത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന ദൃഷ്ടാന്തമാണ് യുക്തിക്ക് വേണ്ടി പറയുന്നത്. ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ യുക്തിയെ മനസ്സിലാക്കണം. ഇവിടെ എന്നതാണ് യുക്തി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ദൃഷ്ടാന്തത്തെ കൂടി ചിന്തിച്ചാൽ അതാണ് യുക്തി വിചാരം. എവിടെയെങ്കിലും ഒരുമിച്ചൊരു സൃഷ്ടി സംഭവിക്കുന്നുണ്ടോ? ഒരു കാലത്ത് ഉണ്ട്. അതാണ് എന്ത്? ഇത് നമ്മൾ അനുഭവിക്കുന്ന സൃഷ്ടി. അതാണ് യുക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. എവിടെ ദൃഷ്ടാന്തം പറയുന്നു അത് യുക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് നമ്മൾ യുക്തിയെ കണ്ടെത്തിക്കോളും. പഴയൊരു ചിന്താഗതിയാണ്. ഇതിനെ അദ്വൈതത്തിന് ദൃഷ്ടി സൃഷ്ടി എന്ന് പറയും. ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവ് തന്നെ, ആത്മാവ് തന്നെയാണ് ദൃഷ്ടി. ആ ദൃഷ്ടി തന്നെ എന്തായി മാറുന്നു? സൃഷ്ടിയായി മാറുന്നു. എപ്പോ? ഒരു ഏകകാലത്ത്. ഒരേ കാലത്തിൽ തന്നെ അത് സൃഷ്ടിയായി. ദൃഷ്ടിരേവ സൃഷ്ടി, ദൃഷ്ടി തന്നെ സൃഷ്ടി. അതിന് ഉദാഹരണം പറയുന്ന ഇതാണ്, സ്വപ്നം പോലെ. അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ഞാൻ എന്ത് കാണുന്നു അതാണ് സൃഷ്ടി. ഞാൻ കാണുമ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. ഞാൻ കാണാത്തപ്പോ ഇതൊന്നും ഇല്ലല്ലോ. കാണുക എന്ന് വെച്ചാൽ അനുഭവിക്കുക, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുക, മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന സമയത്ത് ഇതൊക്കെ ഓർക്കും. ഉറക്കത്തിൽ ഇങ്ങനെ ഒരു അനുഭവങ്ങളില്ല. അപ്പൊ ഈ അനുഭവം തന്നെ ഈ സൃഷ്ടി എന്ന് പറയുന്നത്, ദൃഷ്ടി സൃഷ്ടി എന്ന് അദ്വൈതികൾ പറയുന്ന ഇതാണ് യുഗപത് സൃഷ്ടിയാണ്. ദൃഷ്ടി സൃഷ്ടിയിലാണ് യുഗപത് സൃഷ്ടി നടക്കുന്നത്. ദൃഷ്ടി സമസമയ സൃഷ്ടി എന്ന് പറയുന്നു. ദൃഷ്ടി എപ്പോഴുണ്ടോ ആ കാലത്തേനെ സൃഷ്ടി. എന്നുവെച്ചാൽ നിങ്ങളെപ്പോ കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, ആ കാലത്ത് തന്നെയാണ് ഈ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതുമായിട്ടുള്ള സർവ്വ വിഷയങ്ങളും പ്രകടമായത് ആ സമയത്ത് തന്നെ. അങ്ങനെ പറയും എന്ന് വിചാരിച്ച് ഈ കാണുന്ന ഞാൻ സൃഷ്ടിച്ചാണോ? അല്ല, കാണുന്ന ഞാൻ ഉൾപ്പെടെയുള്ളതല്ല. സൃഷ്ടിക്കപ്പെട്ടതാണ് എവിടെ? പരമാത്മാവിൽ. അങ്ങനെ കാണുന്നവനാ ഞാൻ ഉപാധിയോടുകൂടിയാണ്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് പരമാത്മാവിലാണ് എന്ന് പറയുന്ന ദൃഷ്ടി സമസമയ സൃഷ്ടി എന്ന് പറയുന്നു. അപ്പൊ ഈ കാണുന്ന ഇപ്പൊ ആരാണ്? കാണുന്നവൻ ഉപാധികളോടുകൂടി ചിന്തിക്കും. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഉപാധിയോടുകൂടി ചിന്തിക്കുമ്പോൾ ഞാൻ ജീവൻ. ഉപാധിരഹിതമായി ചിന്തിക്കുമ്പോൾ അത് പരമാത്മാവും എന്നാണ് എന്റെ യുക്തി. ഇപ്പൊ ഗുരുവിടെ അദ്വൈതികളുടെ നിലപാട് പറയുന്നു, വാസിഷ്ഠത്തിലും മറ്റും പറയുന്നു. ഇതിന്റെ പഴയ ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് വേദാന്ത സിദ്ധാന്ത മുക്താവലി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത് ഒരുപാട് ചർച്ച ചെയ്യുന്നു. ഇതിന്റെ പല വശങ്ങളും, ഇതിൽ തന്നെ പല പ്രക്രിയകളുണ്ട്, ചിന്താ രീതികളുണ്ട്. ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോരോ ആചാര്യന്മാരിങ്ങനെ പല രീതിയിൽ അവർ ചിന്തിച്ച് പല നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ചിലർ ക്രമസൃഷ്ടി എന്നുള്ള ഒരു നിഗമനത്തിലെത്തിച്ചേരും, ചിലര് യുഗപ സൃഷ്ടി എന്ന് പറയുന്ന നിഗമനത്തിലെത്തിച്ചേരും. അതിനൊക്കെ വിഭിന്ന ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ്? തത്വചിന്താപരം ആണ്. തത്വചിന്താപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ജഗസൃഷ്ടി മറ്റു സംബന്ധിച്ച്. അതെന്തിനൂടെ അവതരിപ്പിക്കുന്നു? ഇത് ആരോപിതമാണോ അസത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു. സൃഷ്ടി അസത്യമാണ്. ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അത് സൃഷ്ടി തന്റെ സങ്കല്പമാണ്. ഈ സൃഷ്ടിയെ കണ്ടുകൊണ്ടിരിക്കുന്ന താൻ, ഞാൻ, ജീവൻ തന്റെ സങ്കല്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും ചോദ്യം ചെയ്യും. അതങ്ങനെ തന്റെ സങ്കല്പമാണ്? തനിക്കെങ്ങനെ ശേഷിയുണ്ടോ എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഈ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഞാൻ സൃഷ്ടിച്ചു അങ്ങനെയുള്ളൊരു അർത്ഥത്തിലൂടെ പറയുന്നു. അതാണ് ആത്മാ എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ സങ്കല്പം, പരമാത്മ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ പരമാത്മാവെന്ന് പറയുന്നത് ജീവ പരഭേദമില്ലാത്ത പരമാത്മാവാണ്. അവിടെ ജീവൻ ആരാധ്യനായിരിക്കുന്ന പരമാത്മാവല്ല, ജീവനിലും പരമാത്മാവിലും ഏകമായിരിക്കുന്ന പരമാത്മ തത്വം അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ വേറെയും പ്രശ്നങ്ങൾ വരും. ഏകതത്വം, ഇത് തത്വവിചാരമാണ് ഈ പറയുന്നത്. അപ്പൊ ആ തത്വവിചാരത്തിന്റെ ഭാഗത്ത് അങ്ങനെ തന്നെ നമ്മൾ പ്രത്യേകം തന്നെ മനസ്സിലാക്കണം. പഴയകാലം മുതൽ നമ്മുടെ ഈ ഇത്തരം ചർച്ചകളിലെല്ലാം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് രണ്ടായിട്ട് തിരിക്കാം. ഗുരുവിന്റെ കാഴ്ചപ്പാടുള്ളൂ അത് തന്നെ വരും ധാരാളം. ഒന്ന് തത്വവിചാരം, ഞാൻ ഇവിടെ പറയുന്നു ശുദ്ധമായ തത്വവിചാരം, അതിനകത്ത് മറ്റൊന്നുമില്ല. ഇതൊക്കെ സ്വപ്നം പോലെയാണോ, ഇതൊക്കെ സങ്കല്പമാണെന്നൊക്കെ പറഞ്ഞാൽ അത് ശുദ്ധ തത്വവിചാരം, അതിനകത്ത് മറ്റൊന്നും കലരുന്നില്ല. അത് പൂർണമായും വിചാരപ്രധാനമാണ്. അവിടെ പ്രാധാന്യം വിചാരത്തിലാണ്. അതാണ് ചിന്തിച്ച് ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ചിന്തിക്കാനേ ഉള്ളൂ എന്ന് ചൊല്ലുന്നു. ആണോ തത്വോപദേശം എന്ന് മൊത്തത്തിൽ പറയാം അതിന്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വിചാരപ്രധാനമാണ്. വിചാരം പ്രധാനം എന്ന് പറയുമ്പോൾ മറ്റൊന്നും ഇല്ലെന്നല്ല, വിചാരത്തിനാണ് അവിടെ പ്രാധാന്യം, ചിന്തയ്ക്കാണ് പ്രാധാന്യം. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് തത്വോപദേശം എന്ന് പറയും, തത്വത്തെ പറയും. പിന്നെ മറ്റൊന്ന് പറയുന്നത് എന്താണ്? എന്താണ് ബാക്കി പറയുന്ന എല്ലാത്തിനും കൂടി ചേർത്ത് പറയാൻ ധർമ്മ ഉപദേശം. ഒന്ന് തത്വോപദേശം എന്ന് പറഞ്ഞിട്ടെന്താ? എല്ലാവരും തത്വം എന്നല്ലാതെ പിന്നെ നമുക്കെന്താ? ഇത് മനസ്സിലാക്കുക, ബോധ്യപ്പെടുക എന്നതിനപ്പുറം ഇതിനകത്തൊന്നുമില്ല. അധ്യാരോപം എന്താണെന്ന് മനസ്സിലാക്കുക, പറഞ്ഞു നമ്മൾ മനസ്സിലാക്കും. അതാണ് തത്വോപദേശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നുള്ളതാണെന്ത്? ധർമ്മോപദേശം. ധർമ്മോപദേശം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണോ? അത് വിചാരപ്രധാനമല്ല, അനുഷ്ഠാന പ്രധാനമാണ് ധർമ്മോപദേശങ്ങൾ. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും, വെറും വിചാരം മാത്രമാണ്. ബാക്കി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ധർമ്മോപദേശത്തിൽ ഉൾപ്പെടുത്തും. തത്വപരമല്ലാതെയുള്ള എല്ലാ ഭാഗങ്ങളും എന്താണ്? ധർമ്മപരമാണ്. ജാതിയെക്കുറിച്ച് പറയും, മതത്തെക്കുറിച്ച് പറയും, സദാചാരത്തെക്കുറിച്ച് പറയും, പിന്നെ പല ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. പൂർണ്ണമായും ഒരു പറഞ്ഞ രീതിയിലല്ലെങ്കിലും ശ്രീനാരായണ ധർമ്മം എന്ന് പറയും, ബ്രഹ്മചര്യ ധർമ്മത്തെക്കുറിച്ച് പറയും, ഗൃഹസ്ഥധർമ്മത്തെക്കുറിച്ച് പറയും, സന്യാസധർമ്മത്തെക്കുറിച്ച്, ഇതൊക്കെ അനുഷ്ഠാന പ്രധാനമാണ്. ആചാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവിടെ, പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുന്നത്, ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. സന്ദേശങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ധർമ്മ ഉപദേശങ്ങളാണ്. എന്ത് ചെയ്യണം, കള്ള് കുടിക്കരുത് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ധർമ്മോപദേശമാണ്. സത്യം പറയണം, അഹിംസ ശീലിക്കണം, അസ്തേയം ശീലിക്കണം, ബ്രഹ്മചര്യം ശീലിക്കണം. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന എന്തിനെ കുറിച്ച്? ധർമ്മോപദേശം. ഈ വ്യത്യാസം പ്രാഥമികമായി പഠിച്ചു വരുന്നു. ഒരു സമൂഹത്തിനോട് പറയുമ്പോഴെല്ലാം എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്? ധർമ്മോപദേശം, ധർമ്മത്തെക്കുറിച്ചാണ്. ഓരോരോ സന്ദേശങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിടുന്നത്. ശിവഗിരിയുടെ ഒരു സന്ദേശം വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. 1810 അദ്വൈതാശ്രമം എന്ന് പറഞ്ഞൊരു സന്ദേശം 1818 ഇതൊക്കെ വളരെ പ്രധാനമാണ്. അവിടെയെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന എന്തിനെ കുറിച്ച്? അതിന് മുമ്പേ ഉണ്ട്, 5 ഉണ്ട്. അവിടെയെല്ലാം പറയുന്ന എന്താണ്? ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് പറയുന്നത്. ഈ തത്വവിചാരം എന്ന് പറയുന്നത് അങ്ങനെ കൂടുതൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടില്ല. മറ്റതുപോലെ വലിയ പ്രചാരം കൊടുത്തിട്ടില്ല. കാരണം അത് ഈ തത്വവിചാരം എന്ന് പറയുന്ന സമൂഹത്തിനും കൊള്ളാൻ പറ്റത്തില്ല. അത് തന്നെ കാരണം സാർവത്രികമായി അത് മനസ്സിലാകത്തില്ല ആൾക്കാർക്ക്. അധ്യാരോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നിരുന്ന് പഠിക്കുന്നു. ആൾക്കാരുടെ അടുത്ത് അധ്യാരോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരിഷത്തിനൊക്കെ ആൾക്കാരെ വിളിച്ചുകൂട്ടി എന്താ പറയുന്നത്? അധ്യാരോപം ആൾക്കാർക്കിങ്ങനെ മനസ്സിലാക്കുക, കേവലം ചിന്താപരമായ കാര്യങ്ങളാണ്. പിന്നെ അതിനേക്ക് അത് അല്ലാതാക്കി പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും, വേറെ എന്തെങ്കിലുമാണെന്നൊക്കെ പറയുന്നു. കുറച്ചു പേര് മനസ്സിലാക്കുന്നവര് കാണുമായിരുന്നു. ഭൂരിവശം പേർക്ക് മനസ്സിലാക്കത്തില്ല. പക്ഷെ ധർമ്മോപദേശങ്ങൾ എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും, നിങ്ങൾ എന്നെ ചെയ്യണം, നീ ചെയ്യരുത്. ശരിക്കും അത് വെച്ചിട്ടായിരിക്കും ആരാണോ ശ്രീനാരായണ ധർമ്മം, അല്ലെങ്കിൽ അത് കണ്ടിട്ടായിരിക്കും അതാണ് ധർമ്മോപദേശം എന്ന് പറയുന്നതാണ് ശ്രീനാരായണ. മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്ന് അവൻ അറിയില്ല. അപ്പൊ അതിന് അവന്റെ കാലം, ദേശം, അവസ്ഥ, അതൊക്കെ അതിനനുസരിച്ചുള്ള ഉപദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാലവും ദേശവും പോലെ വളരെ പ്രധാനപ്പെട്ടാണ് അവസ്ഥ. ഓരോരോ അവസ്ഥകൾ, സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ധർമ്മോപദേശമൊന്നും മനസ്സിലാക്കാത്ത ഒന്നാണ്. അതിന് മറ്റു പലതും കടന്നു വന്നിരുന്നു. കാരണം അത് ഗുരു രചിച്ചല്ലോ, ആത്മാനന്ദ സ്വാമി. അതൊരു ധർമ്മോപദേശമാണെന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് അതിനെ എന്താക്കി, ശ്രീനാരായണ സ്മൃതിയാക്കി. വേദദോഷം നിങ്ങളും അങ്ങനെയല്ലേ പ്രസിദ്ധീകരിച്ചത് അല്ലേ? ആണോ ശിവരി എന്നും അങ്ങനെയല്ലേ പ്രസിദ്ധീകരിച്ചത്? അതെ, സ്മൃതി. എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മമെന്ന് വിവരമുള്ള ഒരാൾ എഴുതി വെച്ചപ്പം വിവരം കിട്ട നിങ്ങളെങ്ങനെയാണ് ശ്രീനാരായണ സ്മൃതി എന്നാക്കി? അറിയേണ്ട കാര്യം എങ്ങനെ ധർമ്മം അങ്ങനെ സ്മൃതിയായി? എങ്ങനെയാണ് ശ്രീനാരായണ ധർമ്മം അങ്ങനെ ശ്രീനാരായണ സ്മൃതിയാകും? ധർമ്മവും സ്മൃതിയും തമ്മിൽ എന്താ വ്യത്യാസം? ധർമ്മം ഒരിക്കലും സ്മൃതിയാകത്തില്ല. ഇത് എഴുതിയാളും വിവരമുള്ള ആളാണ്. ധർമ്മം എന്താണ്, സ്മൃതി എന്താണെന്നുള്ള വേറെ അറിയാമെന്നുള്ള ആളാണ് അത് എഴുതി. പിന്നെ ധർമ്മം എങ്ങനെ സ്മൃതിയാകും? എന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റുന്നത്? അതിവിടെ അറിയണമല്ലോ. ധർമ്മം എന്നുള്ളതിനെ സ്മൃതിയാക്കിയത് എന്തടിസ്ഥാനം? എങ്ങനെ? അത് തന്നെ ധർമ്മം എന്ന് പറയുന്നതിന് എങ്ങനെ സ്മൃതിയാകും? നിങ്ങളൊക്കെ അല്ലേ പബ്ലിക്കേഷന്റെ ആൾക്കാർ, ഇതൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണ്ടേ? ആരായാലും ശരി, ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. വിവരമില്ലായ്മയാണെങ്കിൽ അത് വിവരമില്ലായ്മയെന്ന് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും. ആരാണെന്നുള്ള എനിക്ക് പ്രശ്നമുണ്ട്, എന്ത് ചെയ്തു എന്നുള്ളതാണ്. ശ്രീനാരായണ ധർമ്മത്തെ ശ്രീനാരായണ സ്മൃതിയാക്കിയത് എന്തടിസ്ഥാനത്തിലായി? എന്തിനെ തിരുത്തി? അതാണ് എന്റെ ചോദ്യം. സ്മൃതി എന്താണ്, ധർമ്മം എന്താണ്? എന്റെ വ്യത്യാസം എന്താണ്? എന്തായാലും ഈ ലോകത്താരെങ്കിലും ഒരു പുസ്തകത്തിന്റെ അതെഴുതിയാണ് ആ പേര് തിരുത്തിയിട്ട് ആരെങ്കിലും പ്രസിദ്ധീകരിക്കും? അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കും. അതില്ല, ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കും. പക്ഷെ പേര് തന്നെ തിരുത്തി എങ്ങനെ പ്രസിദ്ധീകരിക്കും? ഇംഗ്ലീഷിൽ തിരുത്തി തന്നെ ഞാൻ ചോദിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം എന്നുള്ളത് ശ്രീനാരായണ പേരാണ്. എന്റെ ആശയങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം? ഗ്രന്ഥത്തിന്റെ പേര് ശ്രീനാരായണ ധർമ്മം. അത് ഇംഗ്ലീഷിൽ ശ്രീനാരായണ സ്മൃതി എങ്ങനെയാണ്, പേരെങ്ങനെ മാറ്റുമെന്ന് എന്റെ ചോദ്യം. ഇംഗ്ലീഷായി നിങ്ങൾ അർത്ഥം എഴുതുമ്പോൾ നമുക്ക് അങ്ങോട്ട് വ്യാഖ്യാനിച്ചു പോകും. വേണമെങ്കിൽ പറയാം സ്മൃതി എന്ന് വെച്ചാൽ ധർമ്മം എന്ന് വെച്ചാൽ സ്മൃതിയാണെന്നൊക്കെ പൊട്ടത്തരങ്ങൾ എഴുതാം. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പേരെങ്ങനെ മാറ്റി? ധർമ്മം ധർമ്മമാണ്, സ്മൃതി വേറെയാണ്. മനുസ്മൃതിയിലെ പല ശ്ലോകങ്ങളും പല ആശയങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എഴുതിയാള് ശ്രീനാരായണ സ്മൃതിയും നല്ല എഴുതി, ശ്രീനാരായണ ധർമ്മവും തന്നെ എഴുതി. ധർമ്മോപദേശങ്ങളാണ് മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മസംഗം, ധർമ്മത്തെ കുറിച്ച് ഒരുപാട് ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. സമൂഹത്തിനെ അഭിമുഖീകരിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പൊതുവെ പറയുന്ന പേരാണ് ധർമ്മം എന്ന് പറയുന്നത്. പഴയ കാലഘട്ടത്തിൽ ശ്രുതി ഒഴികെയുള്ള എല്ലാത്തിനും പൊതുവെ കൊടുത്തിരുന്ന ഒരു പേരാണ് സ്മൃതി എന്ന് പറയുന്നത്. അത് ശ്രുതിയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്മൃതി എന്ന് പറയുന്നത്. ശ്രുതി എന്ന് വെച്ചാൽ വേദം, വേദത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് എന്താണോ, അതാരും രചിച്ചതല്ല, ഒന്നുകിൽ അത് അനാദിയാണെന്നോ അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞാണെന്നോ എന്നുള്ള രീതിയിലാണ്. അതാണ് ശ്രുതിയെക്കുറിച്ചുള്ള പഴയൊരു സങ്കല്പം. കേട്ട് പഠിക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെയാണ് സ്മൃതി എന്ന് പറയുമ്പോൾ. അങ്ങനെയല്ല, മനുഷ്യൻ നിർമ്മിച്ചത് അവന്റെ ബുദ്ധി കൊണ്ട്. സ്മൃതി ശ്രീനാരായണ ധർമ്മം എന്നത് എഴുതിയാളിട്ട പേരല്ല. അപ്പോ മനുസ്മൃതി എന്നൊക്കെ വന്നാണെങ്കിൽ നിങ്ങൾക്ക് മനുസ്മൃതി എടുത്തിട്ട് ശ്രീനാരായണ സ്മൃതി എന്ന് മാറ്റാൻ പറ്റും? പറ്റും. ശ്രീനാരായണ സ്മൃതി എന്ന് പറഞ്ഞ് ഒരു പുസ്തകം ഒരാൾ എഴുതി സമ്മതിച്ചു, അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. ശ്രീനാരായണ സ്മൃതി എന്ന് പറഞ്ഞ ഒരാൾ ഒരു പുസ്തകം എഴുതി വെച്ചു, സമ്മതിച്ചു, എന്താ കുഴപ്പം, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ. പിന്നെ ധർമ്മമെന്ന് പറയുന്നതിനെ സ്മൃതിയാക്കി മാറ്റിയതിന് എന്താണ്, അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്മൃതി എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ ആകുമ്പോൾ അതിന് സ്മൃതി എന്ന് പറയുന്നത് കൊണ്ട് ശ്രീനാരായണന്റെ തത്വോപദേശം ശ്രീനാരായണ സ്മൃതി. ധർമ്മം എന്ന് പറയുന്ന വാക്കും സ്മൃതി എന്ന് പറയുന്ന വാക്കും രണ്ടും ഇംഗ്ലീഷല്ല, ഇംഗ്ലീഷിൽ അങ്ങനെ രണ്ടു വാക്കും ഇല്ല. ഇംഗ്ലീഷിൽ ധർമ്മം എന്നൊരു വാക്കോ സ്മൃതി എന്നൊരു വാക്കോ ഇല്ല. ധർമ്മം എന്ന് പറയുന്നതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സ്മൃതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വാക്കുമില്ല. അപ്പൊ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല ശ്രീനാരായണ സ്മൃതി, അത് സംസ്കൃതം തന്നെയാണ്. പേര് മാറ്റി, മാറ്റുമ്പോ അതിന് കാരണം പറയും. പിന്നെ ഗുരു ശ്രീനാരായണ സ്മൃതി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, നമുക്ക് സമ്മതിക്കാം. പിന്നെ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. വാസ്തവത്തിൽ സ്മൃതിയിൽ നിന്നുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. കാരണം സ്മൃതികളിൽ പറയുന്നത് ധർമ്മം തന്നെയാണ്. ആ ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മങ്ങളാണ്. വർണ്ണ ആശ്രമ ധർമ്മങ്ങളാണ്. അപ്പോൾ ശ്രീനാരായണന്റെ ധർമ്മം സ്മൃതിയിലെ ധർമ്മമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ധർമ്മം പ്രത്യേകിക്കുന്നത്. ഇതൊരു സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുസ്മൃതി പോലെയുള്ള എല്ലാ സ്മൃതികളും 18 സ്മൃതികൾ ഒരുമിച്ച് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ 18 സ്മൃതികളിലും പറയുന്നത് ജാതി ആശ്രമധർമ്മങ്ങളെ കുറിച്ചാണ്. ജാതി ആശ്രമധർമ്മം എന്ന് വെച്ചാൽ ഓരോ ജാതിയും ചെയ്യേണ്ട ധർമ്മങ്ങൾ ഇന്ന ഇന്നയാണെന്നാണ് പറയുന്നത്. ഇതാണ് സ്മൃതികളുടെ വിഷയം. ഇത് എഴുതിയ ആളിന് വിവരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി എന്ന് പറഞ്ഞു ഇത് സ്മൃതിയുടെ ധർമ്മമല്ല, പിന്നെ എന്താണ്, ശ്രീനാരായണ ധർമ്മമാണ് എന്ന് ആ പേരിൽ നിന്ന് തന്നെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പേരിട്ടത്. ഇതിനകത്ത് പറയുന്നത് ഓരോ ജാതികളുടെ ധർമ്മമല്ല, ആശ്രമധർമ്മം ഇതിനകത്തുണ്ട്. മറ്റേ ജാതി ധർമ്മം അല്ലെങ്കിൽ വർണ്ണധർമ്മം എന്ന് പറയുമ്പോൾ ഓരോ വർണ്ണത്തിനും ധർമ്മങ്ങൾ വേറെ വേറെയാണ്. അതാണ് സ്മൃതികളിൽ പറയുന്നത്. അപ്പൊ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് അതല്ല എന്നുള്ളത് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് ശ്രീനാരായണന്റെ ധർമ്മമാണിത്, സ്മൃതിയുടെ ധർമ്മമല്ല എന്ന് പേരിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയിരിക്കും പിന്നെ ആ പേരിനെ മാറ്റി സ്മൃതിയിൽ നിന്നാക്കുമ്പോൾ ഈ ശ്രീനാരായണ ധർമ്മത്തെക്കാൾ എന്തോ വലിയ സാധനമാണ് ശ്രീനാരായണ സ്മൃതി എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് ഇങ്ങനെ തിരുത്തുന്നത്. സ്മൃതികളെന്ന് പറയുമ്പോൾ എല്ലാ സ്മൃതികളും മനുഷ്യരുടെ ഇടയിലുള്ള അസമത്വങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പ്രധാനമായിട്ടും. അസമത്വങ്ങൾ ഉണ്ടെന്ന് സമർത്ഥിക്കുന്നതാണ് ശ്രീനാരായണ ധർമ്മത്തിൽ. അങ്ങനെ അസമത്വങ്ങളില്ലാത്തൊരു ധർമ്മത്തെയാണ് പറയുന്നത്. അത് എന്താണോ മനു ധർമ്മമല്ല ശ്രീനാരായണ ധർമ്മം. മനുധർമ്മം മനുസ്മൃതി പറയുന്ന മനുവിന്റെ ധർമ്മം. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുമ്പോൾ മനുവിന്റെ ധർമ്മമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണത്. മനുഷ്യരുടെ ഇടയിലുള്ള ഭേദവും അകൽച്ചയും അസമത്വങ്ങളും എല്ലാമാണ് എല്ലാ സ്മൃതികളിലും പറയുന്നത്. 99% പറയുന്നതാണ്, 1% വ്യത്യാസങ്ങൾ. ശ്രീനാരായണ ധർമ്മത്തിൽ അതല്ല പറയുന്നത്. ശ്രീനാരായണ ധർമ്മം വേറെയാണ്, അതൊരു പുതിയ ധർമ്മമാണ്. പിന്നെ ആൾക്കാർ ഒരുപക്ഷെ പറയുന്നത് എന്തായിരിക്കും, മറ്റുള്ള എല്ലാവരും ഓരോ സ്മൃതി എഴുതി, സ്മൃതികൾ ഓരോരുത്തർ യാജ്ഞവൽക്കിയ സ്മൃതി ഇങ്ങനെയൊക്കെ ഓരോ സ്മൃതി എഴുതി, അതുപോലെ ഗുരുവും അങ്ങനെ ഒരു സ്മൃതി എഴുതി. ഗുരു എന്തിനാ സ്മൃതി എഴുതി? സ്മൃതി എന്ന് പറയുന്നത് തന്നെ അസംബന്ധങ്ങളാണ്. പിന്നെ അങ്ങനെ ഒരു സ്മൃതിയെ പിന്തുടരുന്നതിന് സ്മൃതി എന്ന് പറയുന്നതിന് ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിന് ഭൂരിപക്ഷവും തള്ളിക്കളയേണ്ടതാണ്. അങ്ങനെ ഒരു സ്മൃതിയെ ഗുരു എഴുതിയെന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഒരിക്കലും യോജിക്കുന്ന കാര്യമില്ല. അപ്പൊ അത് ധർമ്മമാണോ? അത് ശരിക്കും ധർമ്മം, ഗുരുവിന്റെ ധർമ്മമാണ്, ധർമ്മ ഉപദേശങ്ങളാണ്. അതിൽ പിന്നെ എഴുതിയ ആള് കുട്ടിയുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് പല സ്മൃതികളിൽ നിന്നും പലതൊക്കെ കോട്ട് ചെയ്യും. അതിൽ വരുന്ന പ്രശ്നമൊന്നും എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് അത് അടിസ്ഥാനപരമായി ഗുരുവിന്റെ ആശയത്തിന് വിരുദ്ധമായൊന്നും വന്നിട്ടില്ലെങ്കിലും പല കാര്യങ്ങളും ഇന്ന് അപ്രസക്തമായ കാര്യങ്ങളാണ്, അപ്രായോഗികമായ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ആവശ്യമില്ലാത്ത കാര്യം കാലം മാറിയപ്പോൾ വന്നതാണ്. അത് എഴുതിയാണ് അങ്ങനെ ഒരു ദീർഘവീക്ഷണുണ്ടായിരുന്നു. ഗുരുവിന്റെ ഒരു ധർമ്മം ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നു ഒന്നെഴുതുമ്പോൾ ഗുരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. അതിന് മറ്റ് സ്മൃതികളിൽ നിന്ന് പദ്യങ്ങൾ ഇങ്ങോട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നു. ഗുരു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഗുരു രേഖാമൂലം കൊടുത്ത സന്ദേശങ്ങൾ, അല്ലാതെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് വിട്ടിട്ട് പിന്നെ പോയി പുരാതന സ്മൃതികളിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, അത് പോട്ടെ സംഭവിച്ചു പോയി. എന്നാലും എഴുതിയാളിന്റെ വിവക്ഷ എന്താണിത്? പഴയ സ്മാർത്ഥധർമ്മങ്ങളല്ല ശ്രീനാരായണ ധർമ്മമാണ്. സ്മാർത്ഥധർമ്മം എന്ന് വെച്ചാൽ സ്മൃതികളുടെ ധർമ്മമല്ല ശ്രീനാരായണ ധർമ്മം എന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞത്. ഏത് കേട്ടില്ല? അത് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വിവാഹം മരണം അതിനോടൊക്കെ അനുബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ ധർമ്മോപദേശങ്ങളാണ്. അതിനകത്ത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എല്ലാം ധർമ്മോപദേശങ്ങളാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ വിചാരത്തിനപ്പുറം, ഏത് പ്രവർത്തിക്കുന്നതിനും അവിടെ വിചാരം വേണം. അവിടെ പ്രവർത്തിക്കാനുണ്ടെങ്കിൽ അത് ധർമ്മമാണ്. ധർമ്മം എന്ന് പറയുന്നത് അനുഷ്ഠാന പ്രധാനമാണ്. ഒരു സാമാന്യ ജനങ്ങളെ പഠിപ്പിച്ചത് ധർമ്മമാണ് പറയുന്നത്. ഞങ്ങളിന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറയുന്നതാണ് സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞാൽ അതൊരു ധർമ്മ ഉപദേശമാണ്. അവിടെ പ്രവർത്തിക്കാനുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞാൽ ധർമ്മോപദേശമാണ്. മനുഷ്യരോട് ഇന്ന രീതി ജീവിക്കണമെന്ന് പറയുകയാണ്. അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെ നടത്തിയിരിക്കുന്നു. അവർക്ക് ധർമ്മോപദേശമാണ്. ഈ ജഗത്ത് അധ്യാരോപമാണ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി പറയണം, ചിന്തിച്ച് മനസ്സിലാക്കാം. ഇവിടെ ചിന്തയ്ക്കപ്പുറം ഒരു പ്രവൃത്തിയില്ല. ചിന്തയും ഒരു പ്രവൃത്തിയാണെന്ന് പറയും. മറ്റങ്ങനെയല്ല, ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും. ഇത് ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രം ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമാണ്. മറ്റങ്ങനെയല്ല, സാമാന്യ ജനത്തിനെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമാണ് ആശ്രമധർമ്മം എന്ന് പറയുന്നത്. അത് ധർമ്മോപദേശമാണ്. അപ്പൊ സ്മൃതി എന്നുള്ള പദം ബോധപൂർവം ഒഴിവാക്കിയിട്ടാണ് ധർമ്മം എന്നുള്ള പദം അവിടെ ചേർത്തത്. അത് സ്മാർത്ഥധർമ്മമല്ല. സ്മൃതി എന്ന് പറയുമ്പോൾ സ്മൃതിയുടെ വിഷയമാണ് ധർമ്മം. പണ്ട് പഴയകാലത്ത് സ്മൃതിയല്ല ധർമ്മം, സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന വിഷയം അതാണ് ധർമ്മം. ഇവിടെ എങ്ങനെയല്ല, ധർമ്മം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാർ. കുട്ടികളെങ്ങനെ വളർത്തണം, മാതാപിതാക്കൾ ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ധർമ്മം. സ്മൃതി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിന്റെ പേര്. അത് സ്മൃതി എന്ന് പറഞ്ഞത് വേദത്തിൽ നിന്ന് അതിനെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രുതിയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ശ്രുതി ഒഴികെയുള്ള ഏത് ഗ്രന്ഥത്തിനും സ്മൃതി എന്ന് പറയും. ഇത് ചിലര് ഇതിനകത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശപ്പെട്ട കാര്യമാണെന്നും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്നും അതാണ് ഗുരു പറഞ്ഞതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തി ചില ശിഷ്യന്മാർ. അതുകൊണ്ട് വന്ന ഒരു ആശയക്കുഴപ്പമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അത് മോശമാണ് എന്നൊരു ധാരണ വന്നത്. അത് അവരുടെ പഠനത്തിൽ വന്ന തകരാറാണ്. കാര്യങ്ങളെ നേരെ ചൊവ്വയും മനസ്സിലാക്കാത്തതുകൊണ്ട് അതിന് ഒരു മറുപടി ബാലരാമ പണിക്കർ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പ്രബന്ധങ്ങളിലൂടെ എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ട്, കയ്യിലുണ്ടാകും. അതൊന്നും എനിക്കൊന്ന് വേണം, തിരിച്ചു തരാം. ഞാൻ അടിച്ചു മാറ്റത്തില്ല. പഴയൊരു പുസ്തകമാണ്, പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഈ വിഷയം ബാലരാമ പണിക്കർ ചർച്ച ചെയ്യുന്നു. ഈ ധർമ്മം എന്ന് പറയുന്നത് മോശമായ കാര്യമാണെന്നും അത് തള്ളിക്കളഞ്ഞ കാര്യമാണെന്നും ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അതിൽ നിന്നാണ് ഇതുണ്ടായത്. അപ്പൊ ധർമ്മം എന്ന് ഗുരു ഒരിക്കലും പറയത്തില്ല, ശിഷ്യന്മാര് പറയുന്നതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ സ്മൃതി എന്ന് പറയുന്നത് അതിനും മോശമാണ്. അതിന് വളരെ മോശമാണ്. ഗുരുവിനെ പറഞ്ഞിട്ടുണ്ട്, ശ്രുതിയിൽ കാഴ്ചിച്ചാലും സ്മൃതിയിൽ ശൗചം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായ ഒരു ഭ്രമത്തിൽ നിന്നാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ധർമ്മം എന്ന് പറയുന്നേ മോശമാണ്. അപ്പൊ ധർമ്മസംഘം എന്ന് പറയാൻ പറ്റും. ഏത് വർഷം? അതിനു മുമ്പ് തന്നെ ഇത് സ്മൃതി എന്നുള്ള പേരിൽ വേറെ ആൾക്കാർ കൈകാര്യം ചെയ്തിരുന്നു. അത് കണ്ടുകൊണ്ടാണ് അവർ സ്മൃതിയാക്കിയത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അതിനു മുമ്പേ തന്നെ ചിലർക്ക് എന്ത് ചെയ്തു, ധർമ്മം എന്ന് പറഞ്ഞാൽ മോശമാണ്, അതുകൊണ്ട് സ്മൃതിയിൽ നിന്ന് തന്നെ ആക്കണം എന്നുള്ള ഒരു ബോധക്കേട് കൊണ്ട് വന്ന് സംഭവിച്ച കാര്യം. പിന്നീട് ഇതാണ്, അത് നമ്മളെ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഓരോരുത്തരും ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുകരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ഈ അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അത് കുറച്ചുകൂടെ നിന്ന് കിട്ടണമെങ്കിൽ സ്മൃതി എന്ന് പറഞ്ഞിട്ട് ഇറാനിയിലൂടെ ചേർക്കണം. അങ്ങനെ ഒരാള് സ്വയം എഴുതിട്ടെ, വേറൊരാൾ എഴുതിയിരുന്ന കറക്റ്റ് ചെയ്യും. ഒരാൾക്ക് വേണമെങ്കിൽ സ്വയം എഴുതാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ശ്രീനാരായണ സ്മൃതി ഗുരു പറഞ്ഞിട്ടുള്ള എല്ലാ ഇത്തരം ഉപദേശങ്ങളും എല്ലാം കൂടെ എടുത്ത് ശ്രീനാരായണ സ്മൃതി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി, എന്താ കുഴപ്പം? ധർമ്മത്തെ സ്മൃതി എന്ന് മാറ്റാൻ ആർക്കും അവകാശമില്ല. ധർമ്മം വരെ സ്മൃതി വരെ. ഏത് സ്മൃതിയിലുള്ള ഇപ്പൊ ഈ ശ്രീനാരായണ ധർമ്മത്തിലുള്ളത് ഗുരുവിന്റെ എന്ന് പറയാൻ പറ്റില്ല. ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഗുരു പറഞ്ഞ എന്തൊക്കെയുണ്ടോ അത് മാത്രം എടുക്കണം, ഗുരു പറഞ്ഞ കാര്യങ്ങൾ മാത്രം. പിന്നെ ശരിക്കും ഗുരുവിന്റെ ആ ധർമ്മം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് ഗുരു എസ് എൻ ഡി പിക്ക് കൊടുത്തിട്ടുള്ള സന്ദേശങ്ങൾ, അതെല്ലാം കളക്ട് ചെയ്യും. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ശ്രീനാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ അത് പൊളിച്ച സാധനമാണ്, ധർമ്മം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കും. എല്ലാം കളക്ട് ചെയ്ത പിന്നെ ഗുരു ഓരോരോ സന്ദർഭങ്ങളിൽ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ബോധ്യമുള്ളത്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ വെറുതെയും പറയും പറഞ്ഞെന്നൊക്കെ. പ്രധാനമായിട്ട് ശിവനി മടത്തിന്നും ആലുവായിന്നും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള, അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചുള്ള യോഗനാഥത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. യോഗനാഥം ഉണ്ടെങ്കിൽ വിവേകോദയത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് അറിയിപ്പുകളുണ്ട്. അതാണ് ശരിക്കും ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്തേണ്ടത്. അതെല്ലാം കൂടെ സംഘടിച്ചിട്ട് ഇതാണ് ശ്രീനാരായണ ധർമ്മം. ഇപ്പൊ സദാചാരം എഴുതിയാണ്, ശ്രീനാരായണ ധർമ്മമാണ്. അങ്ങനെയാണ് പ്രസിദ്ധപ്പെടുത്തേണ്ടത്. ഇന്ന് നിങ്ങൾ ഗുരുദേവ കൃതികളിൽ തന്നെ എന്താണ് പ്രബോധനാത്മക കൃതി, അതാണ് ശ്രീനാരായണ ധർമ്മം. അതെന്താണെന്ന് അറിയത്തില്ല. എന്താണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്നുള്ളത് ശിഷ്യന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ, അതാണ് ധർമ്മം. ഗുരുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സദാചാരം എന്ന് പറയുന്നത് ധർമ്മമാണ്. ആശ്രമം ധർമ്മമാണ്. അതാണ് ഗുരുധർമ്മം എന്ന് പറയുന്നത്. അതൊക്കെ എടുത്ത് ഒരുമിപ്പിച്ച് ധർമ്മം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കും. അഹിംസ. ഒരു വീട് എറുമ്പനും വരുത്തരുതെന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മമാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ അങ്ങനെ ജീവിക്കാൻ പറയുകയാണ്. ഒരു ഒരു പ്രാണിയും കൊല്ലാതെ ജീവിക്കുക, അതൊരു ധർമ്മമാണ്, അഹിംസാ ധർമ്മമാണ്. എന്നുവെച്ചാൽ അത് കേവലം മനനം ചെയ്യാനുള്ള ഒരു കാര്യമല്ല, പിന്നെ ഒരാൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. എവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നോ അത് അവരന് വേണ്ടി അവർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല ചേരുന്നു എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. അവിടെ ചെയ്യാനുണ്ട് കാര്യങ്ങൾ. പണ്ടേ അങ്ങനെ പ്രവൃത്തിയാണ് ധർമ്മമെന്ന് പറയും. അത് ഗുരു ഒരുപാട് അതില്ലാതെ മനുഷ്യന്റെ ജീവിതം, ധർമ്മമില്ലാതെ മനുഷ്യന്റെ ജീവിതമില്ലല്ലോ. അതും ആ കാലത്തിലും അതിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ സംഗ്രഹിച്ച് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നതിന് പകരം മനുസ്മൃതി കോട്ട് ചെയ്ത് ശ്രീ തീർച്ചയായിട്ടും എന്താ സംശയം? തത്വോപദേശം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം, ചിന്തകന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. സാമാന്യ ജനങ്ങൾക്കൊന്നും പറ്റത്തില്ല, ഇന്നും പറ്റത്തില്ല. അവരടുത്ത് പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിച്ചേ മനസ്സിലാവും. ധർമ്മോപദേശം അങ്ങനെയല്ല. സംഘടന കൊണ്ട് ശക്തരാകാന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. അനുഷ്ഠിക്കേണ്ടതാണെന്ന് അറിയാം, പക്ഷെ പ്രയാസമാണ്. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു ജനങ്ങൾക്ക് അറിയാം എന്താ പറഞ്ഞത്, പക്ഷെ കുടിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്ത കാലത്ത് എന്നോട് ഒരു സ്വാമി വിളിച്ചത്, പ്രധാനപ്പെട്ട സ്വാമി വിളിച്ചത്, കുടിക്കുന്നവരെ ചേർത്തൊരു സംഘടന ഉണ്ടാക്കിയത്. ഞാൻ ചോദിച്ചത് എന്താ കാര്യമായിട്ട് ചോദിച്ചത്, കുടിക്കാത്തവരുടെ സംഘടന ചേരില്ല അല്ലേ? എന്നോട് ചോദിച്ചതാണ്, ഞാൻ തമാശ പറയുന്നത്. കുടിക്കാത്തവരുടെ സംഘടന ഏതാണ്? ഏതാണ് അത്? ഏതാ സംഘടന? ആ അത് കുടിക്കാത്തവരുടെ സംഘടന. ഊക്കില്ല, അത് ഒരു ബലമില്ല. അതുകൊണ്ട് നമുക്ക് കുടിക്കുന്നവരുടെ സംഘടന ഉണ്ടാക്കിയാൽ നമ്മളിതൊക്കെ അബദ്ധമാണ്, ചിന്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്നതും എന്താണ്, ഇവിടെ പറയുന്നത് എന്താണെന്നും മറ്റെന്താണെന്നും ഗുരുവിന്റെ ഈ ഉപദേശത്തിലുള്ള വ്യത്യാസം ഓരോന്നിന്റെ പ്രാധാന്യം എവിടെയാണ്, സമൂഹത്തിലേതിനാണ് പ്രാധാന്യം, വ്യക്തികളിൽ എവിടെ അതിനാണ് പ്രാധാന്യം എന്നുള്ള നമ്മൾ തിരിച്ചറിയുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു. അതുപോലെ വേറെയും നിങ്ങൾ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്, അത് ഓരോന്നായിട്ട് പറയാം, ഒറ്റയടിക്ക് വേണ്ട.